ദൈവ സാന്നിധ്യമായി ഷാലോം റേഡിയോ. ഹായ് സ്റ്റുഡൻസ്, ജീവിതയാത്ര സുഗമമാക്കാൻ, പഠനകാലം ആസ്വാദികരമാക്കാൻ, ഉല്ലാസവേളകൾ ആനന്ദമാക്കാൻ, സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ, ശാന്തമായി ഉറങ്ങാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മാർഗനിർദ്ദേശങ്ങളുമായി സ്റ്റഡി റൂം ഒരുക്കുന്നത് തലൂർ ദീപ്തി സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ ജോസഫ് ചാക്കേരി. പ്രിയ കുട്ടികളെ, വ്യക്തമായ ലക്ഷ്യബോധമുള്ളവരായാൽ അത് നേടുവാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നല്ലൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഒരു കടലാസിൽ എഴുതി നമ്മുടെ പഠന മുറിയിൽ പതിപ്പിക്കണം, അഥവാ നോട്ട്ബുക്കിൽ അഥവാ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ. എഴുതി വച്ചിരിക്കുന്നത് കൂടെ കൂടെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് സജ്ജമാകും. മനസ്സ് സജ്ജമായാൽ ശരീരവും സജ്ജമാകും. നേടണമെന്നൊരു വാശിയുണ്ടായാൽ നാം നേടുക തന്നെ ചെയ്യും. ടൈം മാഗസിനിൽ ഒരിക്കൽ വന്ന ഒരു വാർത്തയാണ് ഇനി. ഒരു മലഞ്ചെരുവിലെ തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു ഒരു നീഗ്രോ. പെട്ടെന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് മഞ്ഞിൽ സ്കിഡ് ചെയ്ത് മറിഞ്ഞ കാറിൻ്റെ അടിയിൽ ജീവന് വേണ്ടി പിടയുന്ന ഒരു യുവതിയെയാണ്. കണ്ട ഉടനെ ഒന്നും ശ്രദ്ധിക്കാതെ ഓടിച്ചെന്ന് ആ കാർ മറിച്ചിട്ട് യുവതിയെ രക്ഷിച്ചു. ആശുപത്രിയിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് അത്ഭുതം. എന്ത്, കാർ ഒറ്റയ്ക്ക് മറിച്ചിട്ടുവെന്നോ? പ്രത്യേകിച്ച് ഒരു രൂപമാറ്റവുമില്ലാതെ ആ നീഗ്രോ പറഞ്ഞു, അതെ, ഞാൻ കാറ് മറിച്ചിട്ടു. വിശ്വസിക്കാനാകാതെ അവർ ഒരു അഭ്യർത്ഥന നടത്തി, ആ കാർ ഒറ്റയ്ക്ക് ഒന്നുകൂടി മറിച്ചിടാമോ? പിന്നെന്താ, പത്രക്കാരും എല്ലാവർക്കും വീണ്ടും ആ തോട്ടത്തിനടുത്ത് എത്തുവാൻ ധൃതിയായി. ക്യാമറ കണ്ണുകളിൽ നോക്കി ചുണ്ടിൽ പുഞ്ചിരിയുമായി ആ നീഗ്രോ കാർ മറിച്ചിടുവാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. എന്തായിരിക്കാം കാരണം? തനിക്കത് സാധിക്കുമോ എന്ന് ആ നീഗ്രോ സംശയിച്ചു. അങ്ങനെ ചിന്തിക്കുവാൻ ഇടവന്നു. എന്നാൽ മുമ്പ് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ആ യുവതിയെ രക്ഷിക്കണം. തന്നെ കൊണ്ടാകുമോ എന്നൊന്നും ചിന്തിച്ചില്ല. ഒരൊറ്റ ലക്ഷ്യം മാത്രം, പരിസരം മറന്ന് പറന്നു ചെന്ന് ലക്ഷ്യം കൈവരിച്ചു. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഒരു തടസ്സവും വകവെക്കാതെ കഠിനമായി അധ്വാനിക്കുക. കൺമുമ്പിൽ ലക്ഷ്യം മാത്രം. നമ്മെ കളിയാക്കുവാൻ സാധിക്കുമോ എന്ന സംശയം നമ്മിൽ ഉളവാക്കുവാൻ പലരുമുണ്ടാകാം. നമ്മുടെ മനസ്സാണ് ഊർജ സ്രോതസ്. തളരാതെ പതരാതെ മുന്നോട്ട്. ഒരു ശക്തിക്കും നമ്മെ തടുക്കുവാനാകില്ല. അംഗപരിമിതരായ എത്രയോ ഡോക്ടർമാരുണ്ട്. വീൽചെയറിൽ സ്കൂളിൽ വന്ന് കുട്ടികളെ പഠിപ്പിച്ചിരുന്ന, ഇപ്പോൾ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ്സായി പ്രവർത്തിക്കുന്ന ഒരു അധ്യാപികയെ പരിചയമുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഗോവണികൾ കയറി വർക്ക് സൂപ്രഷൻ നടത്തുന്ന ഒരു എഞ്ചിനീയറെ നേരിൽ കണ്ടിട്ടുണ്ട്. വൈക്കം വിജയലക്ഷ്മി എന്ന സിനിമ പിന്നണി ഗായികയെ നമുക്ക് അവർക്കും പരിചയമുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരം അംഗപരിമിതർ നേടിയ നേട്ടങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടാകാമല്ലോ. ഇത്തരം പ്രചോദനാത്മകമായ വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും കാണുന്നത് ശീലമാക്കിയിട്ടുള്ള ഒത്തിരി യുവാക്കളെ പരിചയമുണ്ട്. അവർ അവ പരസ്പരം കൈമാറുന്നു. നമുക്കും അത് ശീലമാക്കാം. ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ പരിധികൾ വെക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം മാതാപിതാക്കൾ അനുവദിക്കുന്ന വേളകൾ ഇത്തരം ക്രിയാത്മക പ്രവർത്തനങ്ങൾക്ക് മാത്രമായി ഉപയോഗിക്കുവാൻ പരിശ്രമിക്കുക. ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ട മറ്റൊരു ഘടകം പ്രോത്സാഹനമാണ്. നാം നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. പരസ്പരം അംഗീകരിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും പ്രവർത്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ആത്മവിശ്വാസം ഉടലെടുക്കും. ആത്മവിശ്വാസമുള്ളവരാകാൻ പരിശ്രമിക്കുക. മറ്റുള്ളവരിൽ ആത്മവിശ്വാസം ഉളവാക്കുവാൻ പരിശ്രമിക്കുക. പുറപ്പാട് 14:14 നാം വായിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി. ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ അനാവശ്യമായ ഭയമെല്ലാം മാറിപ്പോകട്ടെ. ആത്മവിശ്വാസത്തിൽ വളരുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ നാമത്തിൽ പിതാവ് വഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. യോഹന്നാൻ 14:26. പിന്നെ എന്തിന് ഉത്കണ്ഠപ്പെടണം? സമാധാനത്തോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്റ്റഡി റൂം നിങ്ങൾക്കായി ഒരുക്കിയത് തലൂർ ദീപ്തി സ്കൂൾ മുൻ പ്രധാനാധ്യാപകൻ ജോസഫ് ചാക്കേരി.